പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 18 ശ്ലോകം 11 നഹി ദേഹഭൃതാസഖ്യം തെക്തം കർമാണ്യശേഷതഃ യസ്തു കർമ്മഫലത്യാഗി സത്യാഗീതവിധീയതേ. പുനരധികൃത സൻ ദേഹാത്മാഭിമാനിത്വേന അദ്ദേഹഭൃത് അജ്ഞഃ അബാധിത ആത്മകർത്തൃത്വവിജ്ഞാനതയാ അഹം കർത്തേതി നിശ്ചിതബുദ്ധിഃ തസ്യ അശേഷ കർമ്മപരിത്യാഗസ്യ അശക്യത്വാ. കർമ്മഫലത്യാഗേന ചോദിത കർമാനുഷ്ഠാനേ ഏവ അധികാരഃ നത്തത്യാഗ ഇത്യേദം അർത്ഥം ദർശയിതും അഹ. നഹി യസ്മാ ദേഹഭൃതാ ദേഹം ബിഭർത്തി ഇതി ദേഹഭൃത് ദേഹാത്മാഭിമാനമാൻ ദേഹഭൃതുചിതേ ന വിവേകി സഹി വേദാവിനാശനം ഇത്യാദിനാ കർത്തൃത്വാധികാരാ നിർവർത്തിതഃ. അത തേന ദേഹഭൃതാ അജ്ഞേന ന ശക്യം തെക്തും സന്യസിതും കർമാണി അശേഷതഃ നിശേഷേണ. തസ്മാത് യസ്തു അജ്ഞോ അധികൃതോ നിത്യാനി കർമാണി കുർവൻ കർമ്മഫലത്യാഗി കർമ്മഫലാഭിസന്ധി മാത്ര സന്യാസി സത്യാഗി ഇത്യഭിധീയതെ. കർമ്മിഭിസന്നിധി സ്തുത്യഭിപ്രായം. തസ്മാത് പരമാർത്ഥദർശിത്വേനൈവ ആ ദേഹഭൃത ദേഹാത്മഭാവരഹിതേന അശേഷ കർമ്മ സന്യാസ ശക്യതേ കർത്തം. ഇവിടെയും തന്റെ സിദ്ധാന്തമനുസരിച്ച് പറയുകയാണ്. എന്താണോ യപ്പുനരധികൃത ഹസ്തൻ, കർമാധികാരിയായിട്ടുള്ളവൻ. കർമ്മയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ എന്നാ ഇത് പറയും? അധികൃതൻ എന്നുവെച്ചാൽ അധികാരിയായിട്ടുള്ളവൻ, കർമ്മം ചെയ്യുന്നതിന് അധികാരിയായിട്ടുള്ളവൻ. എന്തുകൊണ്ട് അവൻ അധികാരിയായിരിക്കുന്നു? ദേഹാത്മ അഭിമാനിത്വേന, ദേഹാത്മാഭിമാനിയവൻ, ദേഹമാണ് ആത്മാവ് എന്നുള്ള അഭിമാനമുള്ളവൻ. ദേഹാത്മാഭിമാനിത്വേന, ദേഹമാണ് ആത്മാവെന്ന് കരുതുന്നവൻ, ദേഹാത്മാവിൽ അഭിമാനിക്കുന്നവൻ. ദേഹഭൃത്, അതാണ് ദേഹഭൃത്തിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ദേഹത്തെ ധരിക്കുന്നവൻ എന്നർത്ഥം ദേഹഭൃത്. അപ്പൊ ദേഹത്തിൽ ആത്മാഭിമാനമുള്ള ദേഹഭൃത് ആരാണ്? അജ്ഞഃ, അജ്ഞൻ. ഇവിടെ എല്ലാം ശ്രദ്ധിക്കണം. കർമ്മയോഗത്തിന്റെ അധികാരിയെ കുറിച്ച് പറയുമ്പോൾ എല്ലായിടത്തും പറയുന്ന ഒരു വിശേഷമാണ് അജ്ഞഃ, അജ്ഞൻ. അബാധിത ആത്മകർത്തൃത്വ വിജ്ഞാനതയാ, ആത്മാവാണ് കർത്താവ് എന്നുള്ള അറിവ് ബാധിച്ചിട്ടില്ല. ജ്ഞാനിക്ക് എന്ത് വരുന്നു? ബാധിത ആത്മകർത്തൃത്വ വിജ്ഞാനമാണ് ജ്ഞാനിക്ക്. ആത്മകർത്തൃത്വ വിജ്ഞാനം ബാധിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ താൻ ചെയ്യുന്നവനാണ് എന്നുള്ള ബോധം അവിടെ ബാധിച്ചിരിക്കുന്നു. താൻ കർമ്മമില്ല, താൻ പ്രവർത്തിക്കുന്നവനല്ല എന്നാണ് ജ്ഞാനിയുടെ അനുഭവം. ഇവിടെ അങ്ങനെയെല്ലാം മറിച്ചാണ്. അഹം കർത്തേതി നിശ്ചിത ബുദ്ധി, ഞാൻ തന്നെയാണ് പ്രവർത്തിക്കുന്നവൻ എന്നുള്ള നിശ്ചിത ബുദ്ധിയോടുകൂടിയവൻ, അവനാണ് കർമ്മയോഗത്തിന് അധികാരി. തസ്യ അശേഷ കർമ്മ പരിത്യാഗശേഷക്യത്വ, അവന് അശേഷ കർമ്മ പരിത്യാഗം സാധ്യമല്ല. എന്തുകൊണ്ട്? ദേഹ ആത്മബോധമിരിക്കുന്നു, ദേഹമാണ് ആത്മാവെന്നുള്ള ബോധമിരിക്കുന്നു, അജ്ഞനാണ്, തന്നിൽ കർത്തൃത്വ ബുദ്ധിയിരിക്കുന്നു. അതുകൊണ്ട് അശേഷ കർമ്മ പരിത്യാഗ അശക്യത്വ, സർവകർമ്മത്യാഗം അത് സാധ്യമല്ല. അതുകൊണ്ട് കർമ്മഫലത്യാഗേന ചോദിത കർമാനുഷ്ഠാന, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവൻ കർമ്മഫലത്യാഗാതെ അവന് കഴിയത്തുള്ളൂ. ഇവിടെ തന്റെ ആശയത്തെ ഭാഷ്യകാരൻ വ്യക്തമാക്കുകയാണ്. ഇവിടെ ചർച്ച ചെയ്യുന്നത് മുഖ്യ സന്യാസമല്ല, അജ്ഞന്റെ സന്യാസമാണ്. അതെന്താണ്? കർമ്മഫലത്യാഗമാണ്. കർമ്മഫലത്യാഗേന ചോദിത കർമാനുഷ്ഠാനം, അതുകൊണ്ടെന്ത് വരുന്നു? അവൻ വിഹിതമായ കർമാനുഷ്ഠാനേ ഏവ അധികാര, അവന് കർമാനുഷ്ഠാനത്തിനാണ് അധികാരം. സർവകർമ്മസന്യാസത്തിനല്ല, കർമാനുഷ്ഠാനത്തിനാണ് അവൻ അധികാരം. ഈ പ്രകരണം ഈ രീതിയിൽ മനസ്സിലാക്കണമെന്നാണ്. ഇന്നത്തെ ത്യാഗേ, അവന് കർമ്മത്യാഗത്തിൽ അധികാരമില്ല. ഇത്യേതം അർത്ഥം ദർശയിതു മാഹ. അപ്പൊ ഇവിടെ കഴിഞ്ഞ ശ്ലോകം മുതൽ ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ഒമ്പതാമത്തെ ശ്ലോകം, ആർക്കുവേണ്ടി പറയുന്നു? അജ്ഞൻ, ദേഹാത്മാഭിമാനി, കർത്തൃത്വ വിജ്ഞാനം നിലനിൽക്കുന്നവൻ, താൻ കർത്താവാണെന്ന് നിശ്ചിതമായ ബുദ്ധിയുള്ളവൻ, സർവകർമ്മസന്യാസത്തിന് ശേഷിയില്ലാത്തവൻ, വിഹിതമായ കർമാനുഷ്ഠാനത്തിൽ തന്നെ അധികാരമുള്ളവൻ, അവന് നത്തത്യാഗേ, അവന് ആ സർവകർമ്മ സന്യാസത്തിന് അധികാരമില്ല. അതുകൊണ്ടാണ് അവനോട് എന്താണ് കർമ്മം ചെയ്യാൻ ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്യേതം അർത്ഥം ദർശയിതും ആഹാ, ആ കാര്യത്തെ ഇവിടെ വിശദമാക്കാൻ വേണ്ടി പറയുകയാണ്. എന്താണ്? നഹി യസ്മ ദേഹഭൃത, ദേഹം വിഭർത്തി ദേഹഭൃത്, ദേഹത്തെ ധരിക്കുന്നവൻ ദേഹഭൃത്, ദേഹാത്മാ അഭിമാനവാൻ ദേഹഭൃത്, ദേഹാത്മാഭിമാനമുള്ളവൻ അവനാണ് ദേഹഭൃത്. ജീവൻ എന്ന് പറയുമ്പോൾ ശരീരത്തെ ധരിക്കുന്നവനാണ്. പക്ഷെ ജീവൻ എങ്ങനെ ശരീരത്തെ ധരിക്കുമ്പോൾ എന്ത് വരുന്നു? അവിടെ ദേഹാഭിമാനം വരുന്നു. ദേഹി പലഭാഗങ്ങളിലും പറയും. ഇവിടെ അത് തന്നെ ദേഹഭൃത്. ദേഹി എന്ന് പറഞ്ഞാലും ദേഹഭൃത്ത് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെ. ദേഹമുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ ദേഹി എന്ന് പറയുന്നു. ദേഹത്തെ ധരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ദേഹഭൃത് എന്ന് പറയുന്നു. അങ്ങനെയുള്ള ദേഹാഭിമാനി എന്ന വിവേകി, അവൻ വിവേകമുള്ളവനല്ല, അവൻ വിവേകിയില്ല. സഹി വേദാവിനാശിനം ഇത്യാദിന കർത്തൃത്വ അധികാര നിർവർത്തിത. സഹി എന്ന് പറഞ്ഞാൽ വിവേകി. തൊട്ട് മുമ്പ് പറഞ്ഞ വിവേകി എങ്ങനെയാണ്? വേദാവിനാശിനം രണ്ടാം അധ്യായത്തിൽ പറഞ്ഞ, വേദാവിനാശനം എന്ന് ആ ശ്ലോകത്തിൽ പറഞ്ഞ രീതിയിൽ കർത്തൃത്വ അധികാര നിവർത്തിത, അവന് കർത്തൃത്വ അധികാരമില്ല, അവൻ സർവകർമ്മ സന്യാസി. എന്നാൽ കർമ്മത്തെ സ്വരൂപേണ ത്യജിച്ചവൻ. ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലിരുന്നാലേ ഇത് പറയുന്ന മനസ്സിലാവും. ഒന്ന് കർമ്മത്തെ സ്വരൂപേണ ത്യജിക്കുക, മറ്റൊന്ന് കർമ്മഫലത്തെ ത്യജിക്കുക. ഒരുന്നു അജ്ഞന് അവിവേകിക്ക് അത് സാധ്യമല്ല, വിവേകിക്ക് അത് സാധ്യമാണ്. അവൻ കർത്തൃത്വ അധികാരത്തിൽ നിന്ന് നിർവർത്തിതനാണ്, സർവകർമ്മസന്യാസിയാണ്. അദ്ദേഹത്തേന ദേഹഭൃതാജ്ഞന നശക്യം വ്യക്തം. ഇനി ഇന്ന് പറഞ്ഞ ദേഹ അഭിമാനിയെ കുറിച്ച് പറയുകയാണ്. തേന അജ്ഞേന നശക്യം തെക്തും സന്യസിതം കർമാണി അശേഷത നിശേഷേണ. അവൻ ഈ കർമ്മങ്ങളെ അശേഷത നിശേഷേണ ത്യജിക്കുന്നതിന് സാധ്യമല്ല. ആർക്ക്? ദേഹാഭിമാനിക്ക്, അജ്ഞന്, കർമ്മയോഗത്തിന് അധികാരിയായിട്ടുള്ളവന്. കർമ്മത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതിന് സാധ്യമല്ല. തസ്മാത് ഇഹതു അജ്ഞോ അധികൃതോ നിത്യാനി കർമാണി കുറുവൻ കർമ്മഫലത്യാഗി കർമ്മഫല അഭിസന്ധി മാത്ര സന്യാസീസ. തസ്മാത് യസ്തു അജ്ഞോ അധികൃതോ അജ്ഞൻ അധികാരിയായിട്ടുള്ളവൻ നിത്യാനി കർമാണി കുറുവൻ നിത്യകർമ്മങ്ങളെ ചെയ്യുന്നവനായി കർമ്മഫലത്യാഗിയവൻ, കർമ്മത്യാഗിയല്ല കർമ്മഫലത്യാഗിയാണ്. അതൊന്നുകൂടി വിശദീകരിക്കുന്നു, കർമ്മഫല അഭിസന്ധി മാത്ര സന്യാസി. കർമ്മഫലത്തിനോടുള്ള അഭിസന്ധി, ആഗ്രഹം, ഇച്ഛ, അത് മാത്രം, മാത്ര ശബ്ദം ഉപയോഗിക്കുന്നു, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ആ കർമ്മയോഗി കർമ്മഫലത്തിനുള്ള അഭിസന്ധി മാത്ര സന്യാസി എന്നുവെച്ചാൽ ഒരിക്കലും അവൻ കർമ്മസന്യാസിയല്ല, കർമ്മത്തെ ത്യജിക്കുന്നവനല്ല. സ്വത്യാഗി ത്യഭിധിയതേ, അവനെയാണ് ഈ പ്രകരണത്തിൽ ഭഗവാൻ ത്യാഗി എന്ന് പറയുന്നത്. അപ്പോ അർജുനന്റെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഇവിടെ തന്നു. ആരാണ് ത്യാഗി, ആരാണ് സന്യാസി എന്നുള്ളതിന് വ്യക്തമായി പറഞ്ഞു. ഭാഷികാന്റെ അഭിപ്രായത്തിൽ അജ്ഞൻ കർമ്മത്തിനധികാരിയായിട്ടുള്ളവൻ, നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ, എന്നാൽ കർമ്മഫല അഭിസന്ധിയെ ത്യജിച്ചവൻ, കർമ്മഫലാഗ്രഹത്തെ ഉപേക്ഷിച്ചവൻ, കർമ്മഅഭിസന്ധി മാത്ര സന്യാസി. സ്വത്യാഗി ഇത്യഭിധീയതേ കർമ്മ്യഭിസൻ. അതൊന്നുകൂടെ എടുത്തു പറയുകയാണ്, ഇനി എന്തെങ്കിലും സംശയം വിശേഷിക്കുന്നുണ്ടെങ്കിൽ, കർമ്മ്യഭിസൻ എന്ന് പറഞ്ഞാൽ അവൻ കർമ്മിയായിട്ട് കൂടി, അവൻ കർമ്മിയാണ്. അപ്പൊ സന്യാസി എന്ന് പറയുമ്പോൾ അവൻ കർമ്മിയാണ്. കർമ്മിയായിട്ടുകൂടി എന്ത് ചെയ്യുന്നു, അവനെ ത്യാഗി എന്ന് വിളിക്കുന്നു. എന്നുവെച്ചാൽ അത് പൂർണ്ണമായ അർത്ഥത്തിലല്ല എന്നാണ് ഭാഷ്യകാരം പറയുന്നത്. അതാണ് കർമ്മ്യഭിസൻ, കർമ്മിയായിരുന്നിട്ട് കൂടി അവനിവിടെ ഭഗവാൻ എന്തുകൊണ്ട് ത്യാഗി എന്ന് വിളിക്കുന്നു? സ്തുത്യഭിപ്രായം. എവിടെയാണോ സ്തുതി അല്ലെങ്കിൽ അർത്ഥവാദം വരുന്നത്, അവിടെ അതിന്റെ മുഖ്യമായ അർത്ഥത്തെ എടുക്കാൻ പാടില്ല. അപ്പൊ ഇത് സ്തുതി രൂപത്തിൽ പറയുകയാണ്. അത് വൈദികന്മാരുടെ ഒരു നിയമമാണ്. ആ നിയമത്തെ ഇവിടെ ഭാഷകാർ സ്വീകരിച്ചിരിക്കുകയാണ്. എവിടെ സ്തുതി രൂപത്തിൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നു ആ പറയുന്നതിന്റെ യഥാർത്ഥ താല്പര്യമല്ല. ഇവിടെ എന്താണ്? ത്യാഗത്തെ സ്തുതിക്കാൻ വേണ്ടി പറയുകയാണ്. ത്യാഗം അല്ലെങ്കിൽ സന്യാസം അതിനെ സ്തുതിക്കാൻ വേണ്ടി പറയുകയാണ്. എങ്ങനെയുള്ള സന്യാസം? കർമ്മഫല അഭിസന്ധി ത്യാഗം. കർമ്മഫലത്തിലൂടെയുള്ള കർമ്മഫല ആഗ്രഹത്തെ ത്യജിക്കുന്ന ആ ത്യാഗത്തെ സ്തുതിക്കുക മാത്രമേ ഇവിടെ ഉദ്ദേശമുള്ളൂ. അല്ലാതെ മറിച്ച് എന്താണ് യഥാർത്ഥ സന്യാസം എന്നുള്ളത് ബോധിപ്പിക്കാൻ വേണ്ടിയല്ല പറഞ്ഞിരിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നതല്ല യഥാർത്ഥത്തിലുള്ള സന്യാസം എന്നാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം. അത് ഈ ഭാഗത്ത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. തസ്മാത് പരമാർത്ഥ ദൃശ്യത്വേനൈവ അദേഹവൃതാ ദേഹാത്മഭാവരഹിതേന അശേഷ കർമ്മസന്യാസ ശക്യതേ കർത്തം. അതുകൊണ്ട് തന്റെ സിദ്ധാന്തം ഈ പ്രകടനത്തിൽ ഉറപ്പിക്കുകയാണ്. പരമാർത്ഥ ദർശിത്വേനൈവ, പരമാർത്ഥ ദർശനം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ആത്മബോധം, ആത്മാവ് അകർത്താവാണ് അഭോക്താവാണ് എന്നല്ല, നമ്മൾ ആ ബോധം, ആ ബോധമുള്ള ആ ദേഹഭൃത, അവൻ ദേഹാഭിമാനിയല്ല, അവന് ദേഹബോധമില്ല, ദേഹാഭിമാനമില്ല, ദേഹാത്മഭാവരഹിതേന, ദേഹാത്മഭാവമില്ല അവന് മാത്രമേ അശേഷ കർമ്മസന്യാസ ശക്യതേ കർത്തം. അശേഷ കർമ്മസന്യാസം എന്ന് പറഞ്ഞാൽ കേവലം കർമ്മ ഫലേച്ഛയല്ല, സമ്പൂർണ്ണ കർമ്മത്യാഗം കർത്തും ശക്യതേ, അവന് മാത്രമേ ആ സന്യാസം സാധ്യമാകൂ, ചെയ്യാൻ സാധ്യമാകൂ. ആ വിവാദമുള്ള ഭാഗം ഇവിടെ വളരെ വ്യക്തമാക്കിയിരിക്കുന്നു. തന്റെ നിലപാടെന്താണ് എന്ന് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നു വ്യക്തമായിട്ട്. അത് വളരെ വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണിത്. അശേഷ കർമ്മസന്യാസം ജ്ഞാനിക്ക് മാത്രമേ സാധ്യമാകൂ. ജ്ഞാനി എന്ന് പറഞ്ഞാൽ തന്നെ ആത്മാവ് അകർത്താവാണ് അഭോക്താവാണ് എന്ന് തുടങ്ങി ജ്ഞാനമുള്ളവനെ അത് സാധ്യമാകും. അതുകൊണ്ടിവിടെ ത്യാഗി സന്യാസി എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് കർമ്മഫല ഇച്ഛയെ ത്യജിക്കുന്നവനെയാണ്, പരമാർത്ഥ സന്യാസി അല്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കർമ്മയോഗം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സന്യാസമല്ല. കർമ്മയോഗത്തിനെ സ്തുതിക്കുന്നതിന് വേണ്ടി അതിന് സന്യാസം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ സന്യാസം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം തന്നെ അത് രൂഢമായി പ്രയോഗിക്കുന്നതും അതിന്റെ വ്യുത്പത്തി അനുസരിച്ച്. എന്താണ് കർമ്മത്തെ ത്യജിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ്, കർമാധികാരത്തെ സ്വയം ഉപേക്ഷിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ കർമാധികാരത്തെ ഉപേക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? പരമാർത്ഥജ്ഞാനം വേണം. പക്ഷെ പരമാർത്ഥജ്ഞാനം ഇല്ലാതെയും ഉപേക്ഷിക്കാം. പരമാർത്ഥജ്ഞാനം കൂടാതെയും ഒരുവന് സന്യാസിയാവും. അവനെന്തായിരിക്കും? കർമ്മയോഗിയായിരിക്കും. അജ്ഞനുമാകാം, പക്ഷെ അതിന് പരമാർത്ഥ സന്യാസം എന്ന് പറയത്തില്ല. അത് മുഖ്യമായ സന്യാസമല്ല, അതിന് ഗൌണമായ സന്യാസം എന്ന് പറയും. അതിനാണ് ഇവിടെ പറയുന്നത്. ആ ഭാഗം ഭാഷ്യകാരന്റെ ഭാഗം വ്യക്തമായെന്ന് കരുതുന്നു. ഇവിടെ ഒരു ചോദ്യമുണ്ട്, സാത്വികമായ ത്യാഗം അഥവാ കർമ്മയോഗം തന്നെയാണ് ചതുർത്ഥാശ്രമം എന്നാണോ ഗീതാകാരന്റെ വിവക്ഷ? അതായത് കർമ്മയോഗത്തെ ചതുർത്ഥാശ്രമം എന്ന് പറയുന്നില്ല. ചതുർത്ഥാശ്രമം എന്ന് പറയുമ്പോൾ അത് വേറെയായി. ചതുർത്ഥാശ്രമം എന്ന് പറയുമ്പോൾ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം അങ്ങനെ എത്തിച്ചേരുന്നതാണ് ചതുർത്ഥാശ്രമം. പക്ഷെ അതിന് സന്യാസമൊന്നും പറയും. സന്യാസം എന്നിവിടെ എന്താണ് ഗീതാകാരന്റെ വിവക്ഷ എന്ന് പറയുന്നത്? കർമ്മയോഗം തന്നെയാണ് സന്യാസം, പക്ഷെ അത് ചതുർത്ഥാശ്രമം. ചതുർത്ഥാശ്രമ പക്ഷം എന്ന് പറയുന്നത് ഭാഷ്യകാരന്റെ പക്ഷം. നേരത്തെ പറഞ്ഞല്ലോ ചതുർത്ഥാശ്രമി എന്ന് പറയുന്നത് ഗീതാകാരൻ പറയുന്നതാണ്, ന നിരഗ്രൻ നജാത്രിയ നഹി സന്യസനാദേവ സിദ്ധി സമ്മതി വെച്ചത്. അപ്പൊ നിരഗ്നി ആയിരിക്കുന്നതാണ് ചതുർത്ഥാശ്രമം. അപ്പോ സന്യാസിക്കും ചിലടത്ത് ചതുർത്ഥാശ്രമി എന്ന് പറയുന്നത് രണ്ടും കൂടെ ഒന്നായിട്ട് എടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് ചതുർത്ഥാശ്രമം എന്ന് പൊതുവെ പറയുന്നത്. അത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തിലകന്റെ ഗീതാരഹസ്യം വായിച്ചു. ആ വിഷയം വളരെ യുക്തിയുക്തമായി ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ ഈ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയുന്നുണ്ട്. കർമ്മയോഗം ചതുർത്ഥാശ്രമം തമ്മിലുള്ള വ്യത്യാസം, അത് രണ്ടും ഒന്നല്ല. അങ്ങനെയെങ്കിൽ ശ്രുതിയിൽ അതൊന്നല്ല. അതുകൊണ്ട് പിന്നെ ഇനി വരുന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെയല്ല പിന്നെ എങ്കിൽ എന്നെന്താണ് പറയുന്നത്? ശ്രുതിയിൽ അതിസുലഭമായി പ്രകീർത്തിക്കപ്പെടുന്ന കർമ്മസന്യാസ രൂപത്തിലുള്ള വീതിചര്യയെ ശ്രുതിസാരമായ ഗീത അംഗീകരിക്കുന്നില്ല എന്ന് വരില്ലേ? അതായത് ശ്രുതിയിൽ മാത്രമല്ല, സ്മൃതിയിലും മനുസ്മൃതി പോലെയുള്ള ബന്ധങ്ങളിലെ ഈ സർവ കർമ്മസന്യാസത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഗീതയിലെ പല ശ്ലോകങ്ങളും അതുപോലെ നമുക്ക് വ്യാഖ്യാനിക്കുകയും ചെയ്യാം. ഉദാഹരണം പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ, തസ്യ കാര്യം ന വിദ്യതേ, അങ്ങനെ വ്യാഖ്യാനിക്കാം. ആ രീതിയിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടി വന്ന സർവധർമാൻ പരിത്യജ്യ, അതൊക്കെ വ്യാഖ്യാനിക്കും. വിയുക്തസേവി ലഭ്വാസി യഥവാക്കായ മാനസഹ എന്നെല്ലാം പറയുന്ന ഭാഗങ്ങളെല്ലാം ആ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഗീതയിലും അത്തരത്തിലുള്ള സന്യാസത്തെ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഗീത ഒരു ആധ്യാത്മിക ശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ മുഖ്യമായ താല്പര്യം എന്താണെന്നുള്ളതാണ്. മുഖ്യമായ താല്പര്യം എന്ന് പറയുന്നത് എന്താണോ, കർമ്മണ്യ അകർമ്മയെ പശ്യ, അതാണ് എൻ്റെ മുഖ്യമായ താല്പര്യം. ഓരോ സ്ഥലത്തും ആവർത്തിച്ച് ആവർത്തിച്ച് ബാഹ്യമായ കർമ്മത്യാഗത്തെ നിഷേധിക്കുന്നതുകൊണ്ട് അതിൻ്റെ മുഖ്യമായ താല്പര്യം അതാണ്. കാരണം ഗീതയിൽ ഒരു വിഷയം മാത്രമല്ല, അനേക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കർമ്മ യോഗരൂപത്തിലുള്ള സന്യാസം, കർമ്മത്യാഗരൂപത്തിലുള്ള സന്യാസം, ഈ രണ്ട് കാര്യങ്ങളിൽ ഏതിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ കർമാനുഷ്ഠാന രൂപത്തിലുള്ള സന്യാസമാണ്, കർമ്മയോഗ രൂപത്തിലുള്ള സന്യാസമാണ്. അത് നമ്മൾ ആദ്യന്തം ഗീതാശ്ലോകങ്ങൾ നോക്കുമ്പോൾ പല സ്ഥലത്തും ഇത് പ്രത്യേകം ഇതിനെ ഇങ്ങനെ നിഷേധിക്കുന്നതുകൊണ്ടും പിന്നെ അതിൻ്റെ സന്ദർഭം വെച്ച് എന്താണ് സന്യാസത്തിന് ഒരുമ്പെടുന്ന അർജുനനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു എന്ന് വിചാരിച്ച് സർവകർമ്മ സന്യാസം എന്ന് പറയുന്ന ഒന്ന് അസാധ്യമാണെന്നോ അസംഭവമാണെന്നോ പറയുന്ന ഒന്നുള്ളതല്ല. ഈ രണ്ടു തരത്തിലുള്ള കാഴ്ചപ്പാടും അനാദികാലം വരെ നിൽക്കുന്നതാണ്. അത് എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് ജനകന്റെ ഉദാഹരണം, മറുഭാഗത്ത് ശുഗബ്രഹ്മർഷിയുടെ ഉദാഹരണം, ഇങ്ങനെയുള്ള ഈ രണ്ട് ഉദാഹരണങ്ങളുടെ ഈ ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ ഗീതയിലും കടന്നു വന്നിട്ടുണ്ട്, ഈ രണ്ട് ആശയങ്ങൾ. പക്ഷെ ഗീതയുടെ സന്ദർഭം അനുസരിച്ച് എന്താണോ നമ്മൾ എന്താണ് അതിനെ പ്രത്യേകിച്ചൊരു പക്ഷം ചേരാതെ സമചിത്തതയോടുകൂടി കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണോ അവിടെ കർമ്മത്യാഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ത്യാഗം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന തരത്തിലുള്ള അല്ല അത്. നായം ഹന്തിന ഹന്യതേ എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ഹനനത്തെ അല്ല അവിടെ നിഷേധിക്കുന്നത്. ഇനി അടുത്ത് പറയും അത്വാവിസ ഇമാൻ ലോകം, അങ്ങനെ എത്രയോ പ്രധാനമായ സംശയങ്ങളല്ല ആ സംശയങ്ങളല്ല നമുക്ക് പരിഹരിക്കുന്നത്. അതിനുവേണ്ടി ആ കർമ്മത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ്. അതുതന്നെയാണ് രാമാനുജാചാര്യരുടെയും മറ്റും അഭിപ്രായം. യാവജ്ജീവം കർമാനുഷ്ഠാനത്തിനാണ് ഗീത പ്രോത്സാഹിപ്പിക്കുന്നത്. ഇപ്പൊ ഒരാളുടെ മനസ്സിലൊരു കാര്യം ദൃഢമായിട്ടിരിക്കുകയാണ്, മനസ്സിലാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അത് മാറ്റിക്കളയാൻ പ്രയാസമാണ്. അപ്പോൾ ആദ്യം ഉള്ളിലിരിക്കുന്നതെല്ലാം കളയും, കളഞ്ഞിട്ട് ഇതിനെ മാറി ഇന്ന് പരിശോധിക്കണം, നിഷ്പക്ഷമായി നോക്കണം, അപ്പോൾ മനസ്സിലാക്കും. മറ്റൊരു ആശയത്തെ എന്താണ് അങ്ങനെ പറയുന്നില്ല എന്നർത്ഥം, കാരണം അതിന്റെ എല്ലാ വശങ്ങളും നമ്മൾ ചർച്ച ചെയ്തതാണ്, സർവ വിഷയങ്ങളും. അപ്പോ മറ്റൊരു തരത്തിൽ പറയുന്നുണ്ട് എന്താണോ പല ഭാഗങ്ങളിലും സന്യാസത്തിന് സർവകർമ്മ സന്യാസത്തിന് അനുകൂലമായ ഭാഗങ്ങളുണ്ട്. അപ്പോ അതിന് വരുന്ന ഒരു പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗീതയിൽ സർവകർമ്മ സന്യാസത്തിന് അനുകൂലമായി വരുന്ന ഭാഗങ്ങളെ ഒരാൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതിനൊരു തെറ്റില്ല. കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്തെ ആ രീതിയിലും നമ്മൾ മനസ്സിലാക്കുന്നതിന് തെറ്റില്ല. എന്നിട്ട് അവിടെ എന്താണ് ഭഗവാന്റെ താല്പര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മറിച്ചാകാൻ പാടില്ല. എങ്ങനെ ഇപ്പോ കർമ്മയോഗത്തിലൂടെ കർമ്മത്യാഗം കൂടാതെ തന്നെ ജ്ഞാനിയാകുന്ന ഒരു സന്ദർഭം വരുമ്പോൾ അവിടെയും മറിച്ച് വ്യാഖ്യാനിക്കുക, അതിനോടാണ് നമ്മൾ യോജിക്കാൻ കഴിയാത്തത്. എങ്ങനെ കർമ്മണൈവഹി സംസിദ്ധിയും ആശ്രിത ജനകാതയാന്ന് പറഞ്ഞു, അതൊരാശയമാണ്. കർമ്മണൈവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പഷ്ടമാണ്, കർമ്മത്തെ ബാഹ്യമായി ഉപേക്ഷിച്ചില്ല. അങ്ങനെ വരുന്നിടത്ത് എന്താണ് തന്റെ സിദ്ധാന്തത്തിന് യോജിക്കാത്തത് കൊണ്ട് ജനകൻ ജ്ഞാനിയാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ തരത്തിലൊരു വികല്പം പറഞ്ഞിട്ട് ഇവിടെ സംസിദ്ധി എന്ന് പറയുന്നതിന്റെ അർത്ഥം ചിത്തശുദ്ധിയാണ് എന്നൊക്കെ എടുത്ത് വ്യാഖ്യാനിക്കുന്നത് ആ ഒരു ഇതിനാണ് വരാത്തത്. അങ്ങനെ വരാൻ പാടില്ല. എന്നാൽ അത് സ്പഷ്ടമാണ് അവിടെ, അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. അപ്പോ ഗൃഹസ്ഥനാണ് ജനകൻ, അപ്പോൾ ഗൃഹസ്ഥന് മോക്ഷം കിട്ടത്തില്ല എന്നുള്ള തരത്തിൽ അതിനെ വ്യാഖ്യാനിച്ച് കൊണ്ടുപോകുന്നത് ശരിയായ കാര്യമല്ല. അല്ല, സർവകർമ്മ സന്യാസം സാധ്യമല്ല എന്നുള്ളതല്ല. അപ്പോൾ ജനകന്റെ ആ അവസ്ഥയെ സർവകർമ്മ സന്യാസം എന്ന് പറഞ്ഞാൽ അവിടെ അഭിപ്രായ വ്യത്യാസമില്ല. ജനകൻ എത്തിച്ചേർന്ന അവസ്ഥ തന്നെ സർവകർമ്മ സന്യാസം. അതാണ് ഇവിടെ തന്നെ അദ്വൈതികളായിട്ടുള്ള ആചാര്യന്മാർ തന്നെ പറയുന്നു. എന്താണോ ആ കർമ്മങ്ങളിലുള്ള ബാധ നിശ്ചയം, അതാണ് സർവകർമ്മ സന്യാസം എന്ന് പറയുമ്പോൾ അവിടെ ബാഹ്യമായി കർമ്മത്തെ ഉപേക്ഷിക്കണമെന്നില്ല. ഒരംശത്തിലാണ് വരുന്ന ഇത്. അല്ലാതെ കർമ്മയോഗം സാഖ്യയോഗം രണ്ട് കാര്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ടോ? കർമ്മയോഗേന യോഗിന്, കർമ്മയോഗത്തിലൂടെ യോഗികളും ജ്ഞാനയോഗത്തിലൂടെ സാഖ്യന്മാരും എന്ന് പറയുന്നു. അപ്പോ ഈ രണ്ട് തരത്തിലുള്ള മാർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കർമ്മയോഗത്തിലൂടെ യോഗികൾ എന്ന് പറയുന്നു. അത് മാത്രമല്ല, എത്രയോ തരത്തിലുള്ള സമ്പ്രദായങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ദ്രവ്യയജ്ഞ, തപോയജ്ഞ, ജ്ഞാനയജ്ഞ, ദ്രവ്യയജ്ഞം, തപോയജ്ഞം, പിന്നെ പ്രാണായാമ പാരായണായ യോഗം, ഇതിൽ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ധ്യാനയോഗം, ഭക്തി, ഇതെല്ലാത്തിനും ഉൾക്കൊള്ളണമെന്നുള്ളതാണ്. മറിച്ച് സർവകർമ്മ സന്യാസമാണ് എന്ന് സർവത്ര ആവർത്തിച്ച് ആവർത്തിച്ച്, അതാണ് ഗീതയുടെ പരമമായ താല്പര്യം എന്ന് പറയുന്നിടത്താണ് അത് ശരിയല്ല എന്ന് തോന്നുന്നു. കാരണം അത് ഗീതയുടെ പരമമായ താല്പര്യമാകാൻ വഴിയില്ല. ഈ സന്ദർഭങ്ങളിലെല്ലാം അതാണ്. അതുകൊണ്ട് ഗീതയുടെ ഏതെങ്കിലും ഭാഗങ്ങളെടുത്തിട്ട് നൈവ കുറുവെന്ന കാര്യം അതെടുത്തിട്ട് ഒരാൾക്ക് സർവകർമ്മ സന്യാസത്തിന് അനുകൂലമായും വ്യാഖ്യാനിക്കാം. ആത്മാവിൽ കർത്തൃത്വമില്ല, അതുകൊണ്ട് അവിടെ സർവകർമ്മ സന്യാസം, അങ്ങനെ വ്യാഖ്യാനിക്കാം. അപ്പോൾ അത്തരം വ്യാഖ്യാനത്തിനുള്ള സാധ്യതകളല്ല നിഷേധിക്കുന്നത്. പരമമായ താല്പര്യം അതാണെന്ന് പറയുന്നിടത്താണ്. അടുത്തു വരുന്നത് ലോകേസ്മിൻ ദ്വിധാനിഷ്ഠ പുരാ പ്രോക്ത മയാനഭ ജ്ഞാനയോഗേന സംഖ്യാനം കർമ്മയോഗേന യോഗിന. ഇവിടെ ഇപ്പം ജ്ഞാനയോഗേന സംഖ്യാനം കർമ്മയോഗേന യോഗിന. ഈ ജ്ഞാനയോഗം എന്ന് പറയുന്നത് എന്താണ്? കർമ്മയോഗം എന്ന് പറയുന്നത് അഭിപ്രായ വ്യത്യാസം. അപ്പോൾ ജ്ഞാനയോഗത്തിൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ ജ്ഞാനയോഗേനെന്ന് പറയുന്നത് നമ്മൾ നോക്കുക, രാമാനുജനും അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തെ മാധ്വാചാര്യർ വ്യാഖ്യാനിക്കുന്ന എന്താണ്? ഇവിടെ ത്യാഗം എന്ന് പറയുന്നത് ജ്ഞാനനിഷ്ഠയെന്നാണ് പറയുന്നത്. അപ്പോൾ ജ്ഞാനയോഗം എന്ന് പറയുന്നതിന് എന്താണ് ആ ജ്ഞാനയോഗം? അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജനകൻ ജ്ഞാനയോഗിയാണോ? ജനകന് ജ്ഞാനം ഉണ്ടായിരുന്നു. അപ്പോൾ ജനകന് ജ്ഞാനയോഗം ഇല്ലെന്ന് പറയാൻ പറ്റും. അപ്പോൾ കർമ്മത്തിന്റെ ത്യാഗം ഏത് തരത്തിലുള്ളത്? അപ്പോൾ ജ്ഞാനയോഗി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം എന്താണ്? സന്യാസി. ജ്ഞാനയോഗി സന്യാസിയാണ്. ആ സന്യാസി എങ്ങനെ നിൽക്കുന്നു? അവിടെ കർമ്മത്തെ ത്യജിക്കുന്നോ ഇല്ലയോ ബാഹ്യമായിട്ട്, ആ ഒരു ഭാഗത്തിലാണ് നമ്മുടെ ചർച്ച. ജനകൻ ജ്ഞാനയോഗിയാണ്, പക്ഷെ കർമ്മത്തെ ത്യജിച്ചില്ല. കർമ്മത്തെ ത്യജിക്കാത്തതുകൊണ്ട് ജനകന് ചിത്തശുദ്ധി വന്നതേ ഉള്ളൂ, ജ്ഞാനം വന്നില്ല എന്ന് പറയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഭ്യുപഗമവാദം എന്ന് പറയും. അതായത് ഇപ്പോ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിവൃത്തിയില്ലാതെ ഒന്ന് അംഗീകരിച്ചു പോകുക, ഒരു സിദ്ധാന്തമായിട്ടല്ല. ആ രീതിയിൽ പിന്നെ പറയുന്നുണ്ട്, ഇനി അങ്ങനെയാണെങ്കിൽ ജനകന് കർമ്മം ധരിക്കേണ്ട സന്ദർഭം വന്നില്ലെങ്കിലും ധരിച്ചില്ല എന്നെല്ലാം പറഞ്ഞ് അതിന് പ്രാധാന്യം കൊടുക്കാതെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതുപോലെ അത് ഗീതയുടെ മുഖ്യാശയമായിട്ട് തന്നെ എടുക്കുന്നു. അതുകൊണ്ട് ജ്ഞാനയോഗ്യനാന്ന് പറയുന്നുണ്ട് കർമ്മത്തിന്റെ സ്വരൂപത്യാഗം എന്നുള്ള അർത്ഥം സിദ്ധിക്കത്തില്ല. ആ കർമ്മത്തിന്റെ സ്വരൂപത്യാഗം എന്നുള്ള അർത്ഥം അവിടെ എടുത്തതുകൊണ്ടാണ് രാമാനുജാചാര്യരും മറ്റും അതിനെ ചോദ്യം ചെയ്യുന്നത്. അല്ല, ജ്ഞാനയോഗം എന്നുള്ള എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ശ്ലോകത്തിൽ രണ്ടു മാർഗങ്ങളുടെയും ഉപജ്ഞാതാവാണ് താനെന്ന് ഭഗവാൻ പറയുന്നത്. അവിടെ തന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. അവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്? സാഖ്യയോഗോ പൃഥക് ബാല പ്രവദന്തിന പണ്ഡിതാഹ. ഇത് മാത്രം ഓർത്തിരുന്നാൽ പോരാ, അതിനുശേഷം പറഞ്ഞതും ഓർത്തിരിക്കുന്നു. ഇവിടെ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എന്താണ് പറയുന്നത്? സാഖ്യയോഗവും പൃഥക് ബാലാഹ, സാഖ്യവും യോഗവും വേറെ വേറെ എന്ന് പറയുന്നത് ബാലന്മാരാണ്. ഇത് പണ്ഡിതാഹ, പണ്ഡിതന്മാരെന്ന് അങ്ങനെ പറയുന്നില്ല. അതിന്റെ നേരുള്ള അർത്ഥത്തെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? സാഖ്യവും യോഗവും ഒന്ന് തന്നെ. വേറെയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ബാലനാണ് എന്നുവെച്ചാൽ അറിവില്ലാത്തവനാണ് പറയുന്നതെന്നാണ്. ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഭാഷകാരൻ എന്താണ് പറയുന്നത്? രണ്ടും വേറെ വേറെയാണ്. പർവ്വതവ അഗംഭ്യഹ, ഇതിന് രണ്ടിനെ ഒരു തരത്തിലും കൂട്ടിച്ചേർക്കാൻ ഒക്കത്തില്ല എന്ന് പറയുന്ന ഭാഷകാരനാരായി ആരായി? ഇത് മാത്രമേ ആലോചിച്ചാൽ പോരാ. ജ്ഞാനയോഗേന സാഖ്യാനം കർമ്മയോഗേന എന്ന് പറഞ്ഞ ആള് തന്നെയാണ് പറയുന്നത് ഇത് രണ്ടും വേറെ എന്ന് പറയുന്നത് ബാലന്മാരാണ്. അപ്പൊ പിന്നെ അതിനെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭാഷകാരൻ എന്ത് അഭ്യാസമാണ് നടത്തിയത്? അതായത് ഇത് രണ്ടും ഇതേയും ഫലം ഒന്നായതുകൊണ്ട് അവസാന മോക്ഷമാണല്ലോ പറ, അതുകൊണ്ട് ഇതിനൊന്നെന്ന് പറഞ്ഞാണ് വാസ്തവത്തിൽ രണ്ടെന്നാണ് പറഞ്ഞൊരു വ്യാഖ്യാന കസരത്തിലൂടെയാണ് അതിനെ ഒപ്പിച്ചെടുത്തത്. അത്തരം കസരത്തുകളുടെ ആവശ്യം, അത്തരം കസരത്തുകളുടെ ആവശ്യമില്ലാതെ തന്നെ ഭഗവാൻ പറയുന്നു. പിന്നെ ശമക്കാരണം ഉച്ചതേ യോഗാരൂഢസ്യ തസീവ ശമക്കാരണം ഉച്ചതേ. യോഗാരൂഢനായ ശമമാണ് കാരണം. ശമം സന്യാസം എന്ന് പറയുന്നു. ശമം സന്യാസം എന്ന് പറയുന്നിടത്തും ജനകന്റെ പക്ഷത്തിൽ അത് യോജിപ്പിക്കാം. അദ്വൈതയുടെ പക്ഷത്തിനും അവിടെ യോജിപ്പിക്കാം. എന്താണോ കർമ്മത്തിലുള്ള മിഥ്യാത്വ നിശ്ചയം, അത് തന്നെ ശമം. കർമ്മഭി ത്യജ്യതേ പുമാൻ, അവനൊരിക്കലും കർമ്മത്തെ ത്യജിക്കുന്നില്ല, കർമ്മത്താൽ അവൻ ത്യജിക്കപ്പെടുകയാണെന്ന് പറയുന്ന വാസിഷ്ഠത്തിന്റെ പദ്ധതിയാണ് അത്. അവിടെ യോജിപ്പിച്ചിട്ട് ശമം എന്നുള്ളത് അവിടെ അങ്ങനെയാണ് അർത്ഥം പറയുന്നത്. ആ രീതിയിൽ നോക്കിയാലും എന്താണോ ഒരു വാശി, എന്താണോ സർവകർമ്മങ്ങളെയും ത്യജിച്ചേ തീരൂ എന്നുള്ള ഒരു വാശിയുടെ പ്രസക്തിയൊന്നുമില്ല. അതേസമയം അങ്ങനെയുള്ള ഒരു ത്യാഗത്തെ, അതായത് സർവകർമ്മങ്ങളെയും ത്യജിക്കുക എന്ന് പറയുന്ന ഒരു ത്യാഗത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ വാസിഷ്ഠത്തിനും മറ്റും പറയുന്നുണ്ട്. ബ്രഹ്മവിദ്വരൻ വരിയാൻ വരിഷ്ഠൻ തുടങ്ങിയ പദവികളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് പറയുന്നുണ്ട്. അത് മറ്റൊരു രീതിയിലാണ്. അതെ, അത് പറയുന്നു. അല്ല, അത് വ്യക്തമായി പറഞ്ഞു. എന്നാലും ഇങ്ങനൊരു സംശയം വന്നുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ പറയുന്നു, പുതിയൊരു കാര്യവും പറയുന്നില്ല. മുമ്പ് പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെ പറയുകയാണ്. അപ്പോ നമ്മൾ ഒരാശയത്തിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി അതിനെ അനുകൂലിക്കുന്ന വാക്യങ്ങൾ മാത്രം എടുത്താൽ പോരാ, മറ്റു വാക്യങ്ങളും എടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി വെച്ചിട്ട് ഒരു ബുദ്ധിയെ നിലനിർത്തി ചിന്തിക്കണം. അപ്പോഴേ ഇത് കാര്യം വ്യക്തമാകത്തുള്ളൂ. ഒന്നാമത്തെ മാർഗം കർമ്മമാർഗമാണെന്ന് പറയുമ്പോൾ ഏതാണ്? കർമ്മയോഗം. രണ്ടാമത്തേത് കർമ്മസന്യാസമാണ്. കർമ്മസന്യാസം എന്നുള്ളതിന് ഗീത എതിരല്ല. ഈ കർമ്മസന്യാസം എന്താണെന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ച. പക്ഷേ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർമ്മസന്യാസം ഗീതയിൽ പറയുന്നുണ്ട്. ആ കർമ്മസന്യാസം എന്താണ്? കർമ്മണ്യ അകർമ്മ യപ്പശ്ചേത്, അതാണ് ഗീതയിൽ പറയുന്ന കർമ്മസന്യാസം. നമ്മേ പാർത്താസ്തി കർത്തവ്യം, എനിക്കൊരു കർത്തവ്യവുമില്ല, എന്നാലും എന്ത് ചെയ്യുന്നു? ഞാൻ സദാ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഏത് മഹാത്മാവിന്റെ ജീവിതം എടുത്താലും നമ്മൾ കാണുന്നു അതാണ്. അവരെല്ലാവരും എന്ത് ചെയ്തു? കർത്തവ്യമില്ലെങ്കിലും ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് വ്യക്തമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, പിന്നെ നമുക്കെന്താ ഇതിൽ സംശയം വരുന്നു? അതാണ് കർമ്മസന്യാസം. അതല്ലേ പറയുന്നത്? ആരാണ് വാസിഷ്ഠത്തിൽ പറയുന്നില്ലേ? വരിഷ്ഠൻ എന്ന് പറയുന്ന പദവിയിലെത്തി ഒരാൾക്ക് തെജിക്കാൻ പറ്റും. തെജിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരം നിലനിൽക്കത്തില്ല. സഖ്യം കർമാണി അശേഷ, അതാണ് ഇവിടെ പറയുന്നത്. നിനക്ക് ദേഹമുണ്ടെങ്കിൽ നിനക്ക് കർമ്മത്തെ, സർവകർമ്മ സന്യാസം സാധ്യമല്ല, ചത്തുപോകും. തപോവന സ്വാമി ഭക്ഷണം കഴിച്ചില്ലേ? ലോകത്തില് വേണ്ടി ഒരു കാര്യം ചെയ്തില്ല, പക്ഷെ ഹിമാലയം മുഴുവൻ ചുറ്റി അടിക്കുകയായിരുന്നു. ഹിമഗിരി വിവരം വായിച്ചിട്ടുണ്ടോ? എന്താ എഴുതിയിരിക്കുന്നതിന്? ഹിമാലയം മുഴുവൻ ചുറ്റിക്കറങ്ങി നടക്കുകയായിരുന്നു. എന്നുവെച്ചാൽ ശരീരത്തിലുള്ള കർമ്മത്യാഗം, സർവകർമ്മ ത്യാഗം എന്ന് പറയുന്നത് ആർക്ക് സാധ്യമല്ല. അതിന് ഈ ശ്രവത്തിൽ തന്നെ പറയുന്നത് പിന്നെ വൈദിക കർമ്മങ്ങൾ തപോവന സ്വാമി ചെയ്തില്ല. സ്വാമിക്ക് അത് ചെയ്യാൻ അധികാരം ഇല്ലായിരുന്നു, ശൂദ്രനായിരുന്നു. പിന്നെ എങ്ങനെയാ കർമ്മം ചെയ്യുന്നു? അപ്പൊ പിന്നെ ഈ പറയുന്ന സന്യാസം തപോവന സ്വാമിയിലുണ്ടായിരുന്നു ഇല്ലല്ലോ. പിന്നെ ആന്തരികമായ ഭാവം, അത് ഗീതയിൽ പറയുന്നുണ്ട്, കർമ്മണ്യാകർമ്മ എപ്പോ ചെയ്യരുത്. സ്വാമി അത് കണ്ടിരിക്കും, കർമ്മണ്യാകർമ്മ എപ്പോ ചെയ്യുന്നുള്ളു, അത് കണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത് തന്നെ, ശരീരമുള്ള കാലത്തോളം ഒരുത്തിന് പ്രവൃത്തി ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള വ്യക്തമായി പറയുന്നു ഗീതാകാരം പറയുന്നു. പിന്നെ എങ്ങനെയാ സർവകർമ്മ സന്യാസം? വലിയ അങ്ങനെയുള്ള മനുഷ്യന് ഉപയോഗമുള്ള കർമ്മങ്ങൾ ചെയ്യാതെ സ്വന്തം കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് സർവകർമ്മ സന്യാസമാകും. ഭിക്ഷയടിക്കുന്ന അവനവന് വേണ്ടി ഹിമാലയമൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കാം, കുറച്ച് സമയം കഴിയുമ്പോൾ മടുക്കും, അപ്പൊ തിരിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുമെങ്കിൽ പോരും. ചിലർക്ക് മടുക്കത്തില്ല, അവരവിടെ തന്നെ നിൽക്കും. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് സർവകർമ്മ സന്യാസമാവും. എന്താ നിങ്ങൾക്ക് ഇത്രയും വോൾട്ടേജ് കുറഞ്ഞു പോകുന്നു? കത്തുന്നില്ല ശരിക്ക്. അപ്പോ ഇത് എത്രയോ തവണ പറഞ്ഞ കാര്യമാണ്, പുതിയ കാര്യമാണ്. കർമ്മസന്യാസം ഒന്നാമത്തെ മാർഗം കർമ്മമാർഗമാണ്. കർമ്മമാർഗം എന്ന് വെച്ചാൽ കർമ്മയോഗം, ശരി. രണ്ടാമത്തെ കർമ്മസന്യാസം. കർമ്മസന്യാസം എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കർമ്മസന്യാസം ഏത് രൂപത്തിലാകണം എന്നതാണ് ഈ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് വ്യക്തമായിട്ട്. നഹി ദേഹഭൃത സഖ്യം തെക്കും കർമാണി അശേഷത. ഈ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലാകുമല്ലോ, ദേഹമുള്ളവന് കർമ്മത്തെ മുഴുവൻ ത്യജിക്കാൻ സാധ്യമല്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കെ പിന്നെ സർവകർമ്മ സന്യാസം എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? അതിനൊരർത്ഥമേ ഉള്ളൂ. എന്താണ് കർമ്മണ്യ അകർമ്മ എപ്പശി? അത് നേരത്തെ ഭഗവാൻ പറഞ്ഞു. അല്ല, ഞാൻ കർമ്മം ചെയ്യുന്നില്ല, ഞാൻ സന്യാസിയാണെന്ന് പറഞ്ഞ് പ്രവൃത്തി ചെയ്യാതിരിക്കാൻ ആർക്ക് സാധ്യമല്ല? അത് വെറും അലസന്മാരുടെ സന്യാസം പറയുന്നു. അല്ലെങ്കിൽ വേറെ തരത്തിലാകാം. എന്താണോ അങ്ങനെയുള്ള ഒരു കർമ്മസന്യാസത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്, സമൂഹത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ പലതരത്തിലുള്ള ചിത്തവിക്ഷേപങ്ങളും ഉണ്ടാകും. ആ ചിത്തവിക്ഷേപങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നു ചെറുത്. മലയിലും ഗുഹയിലും ഒക്കെ പോയിരിക്കുന്നു ബാഹ്യമായിട്ടുള്ള ചിത്തവിക്ഷേപത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അത് ആർക്ക് എത്രമാത്രം പ്രയോജനപ്പെടും എന്നുള്ളത് അധികാരി ഭേദം അനുസരിച്ചാണ്. ഗുഹയിൽ പോയിരുന്നിട്ട് ചിത്തവിക്ഷേപം ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഗുഹയിൽ പോയിരുന്നാലും ചിത്തവിക്ഷേപം ഉണ്ടാകും. വേറൊരുത്തെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ അവിടെയും അടിയായി, ഗുഹയ്ക്ക് വേണ്ടി അടിയായി, ഗുഹയ്ക്ക് വേണ്ടി സമരമായി, അതുണ്ടാവും. അസംബന്ധമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പഠിക്കരുത്. അങ്ങനെ അസംബന്ധമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പഠിക്കരുത്. അതാണ് ശരി. എന്തായാലും ഇത് പഠിക്കാതെ ഇത് സംബന്ധമാണോ അസംബന്ധമാണോ എന്ന് മനസ്സിലാകത്തില്ല. പഠിച്ചിട്ട് തീരുമാനിക്കുക സംബന്ധമാണോ അസംബന്ധമാണോ. എന്തായാലും പഠിച്ചല്ലേ പറ്റൂ. അപ്പൊ അതിൽ എന്തൊക്കെയാണ് അസംബന്ധമായിട്ടുള്ളത്? ഏതും, ഏത് ശാസ്ത്രമായാലും ശരി, അതിന് നമ്മൾ മനസ്സിലാക്കുക, അതിന് നമുക്ക് ആവശ്യമുള്ള സ്വീകരിക്കുക, ആവശ്യമില്ലാത്ത കളയുക. ഏതിനും ആവശ്യമുള്ള കാര്യങ്ങൾ കാണും, ആവശ്യമില്ലാത്തതും കാണും. അത് ചോദിക്കുമ്പോൾ വേദം തന്നെ എടുക്കുക. വേദത്തില് ഉപനിഷത്ത് എന്ന് പറയുന്ന വളരെ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ, വളരെ ചുരുങ്ങിയ ഭാഗം. പിന്നീട് വളരെ പ്രസിദ്ധങ്ങളായിരിക്കുന്ന ഉപനിഷത്തുകളെല്ലാം ശങ്കരാചാര്യർക്ക് ശേഷം എഴുതി ചേർത്താണ്. അള്ള ഉപനിഷത്തും മറ്റും, അള്ള ഉപനിഷത്തുണ്ട്, ഉണ്ടായിരുന്നെങ്കിൽ ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചത് ലാ ഇലാ ഇല്ലല്ലാ അല്ലല്ലാ എന്നാണ് ആ ഉപനിഷത്ത് തുടങ്ങുന്നതെന്ന്. ഇങ്ങനെ ഉപനിഷത്തുകളൊക്കെ വേദത്തിലുള്ളതെന്ന് പറയാൻ പറ്റും? പറ്റത്തില്ല. അപ്പൊ അള്ള ഉപനിഷത്ത് പോലെയുള്ള ഉപനിഷത്തുകൾ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഉപനിഷത്ത് എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. അതിൽ പ്രധാനപ്പെട്ടതാണ് പത്ത് ഉപനിഷത്ത്. അതാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചത്. എന്തുകൊണ്ട് ഭാഷ്യകാരൻ ബാക്കിയുള്ളതെല്ലാം വ്യാഖ്യാനിച്ചില്ല? പറഞ്ഞിരിക്കുന്ന അതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും മോക്ഷത്തിന് ഉപകരിക്കുന്നതല്ല എന്ന് പറഞ്ഞ് അതിലെ വിഷയങ്ങളെ നിരാകരിക്കുകയാണ് ഒരു തരത്തിൽ. അപ്പൊ വേദത്തെ തന്നെ ഗ്രാഹ്യമായതും ത്യാജ്യമായതുമെന്ന് ഭാഷ്യകാരൻ തന്നെ തിരിച്ചു. തിരിച്ചിട്ട് വളരെയധികം ഭാഗങ്ങൾ തള്ളിക്കളഞ്ഞു. മോക്ഷത്തിന് ഉപകരിക്കാത്തതുകൊണ്ട് ഇതൊന്നും ആവശ്യമില്ല. അപ്പോ ഭാഷ്യകാരൻ എന്താ ചെയ്ത്? അതിന് സംബന്ധമുള്ളതിനെടുത്ത് അസംബന്ധത്തെ ത്യജിച്ചു. എന്താ പിന്നെ ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഭാഷ്യകാരന് മുമ്പ് എത്രയോ പ്രഗത്ഭന്മാർ വേദത്തെ വ്യാഖ്യാനിച്ചു. ശാബരഭാഷ്യം, കുമാരലഭട്ടൻ, എത്രയോ പേര് പ്രഗത്ഭമായ രീതിയിൽ വേദത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. അതെല്ലാം ഭാഷ്യകാരൻ സ്വീകരിച്ചില്ലല്ലോ. അപ്പൊ അവിടെ എന്താ ചെയ്തത്? ആവശ്യമുള്ള എടുക്കുക. ഭാഷ്യകാരന് മുമ്പുള്ള കാലഘട്ടത്തിൽ ആ കർമ്മത്തിനായിരുന്നു പ്രാധാന്യം, ആ കാലഘട്ടത്തിന്റെ. ഭാഷ്യകാരന്റെ കാലം വന്നപ്പോൾ എന്ത് ചെയ്തു? കർമ്മത്തിനല്ല പ്രാധാന്യം വരേണ്ടത്, ജ്ഞാനത്തിനാണ്. അപ്പൊ അത് ആ ജ്ഞാനത്തിനും സന്യാസത്തിനുമാണ് അവിടെ, ആ കർമ്മത്യാഗത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അതിനെല്ലാം നിഷേധിച്ചു. അപ്പോൾ ഭാഷ്യകാരൻ എന്താ ചെയ്തത്? വേദം മുഴുവൻ അസംബന്ധം എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ല ചെയ്തു. വേദത്തിൽ നിന്ന് തന്റെ കാലത്തിന് യോജിച്ച കാര്യങ്ങളെ സ്വീകരിച്ചു. ഭാഷ്യകാരന്റെ കാലം കഴിഞ്ഞ് 1000 വർഷം കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഭാഷ്യത്തെ നിന്ന് നമുക്ക് ആവശ്യമുള്ള എടുക്കുക, ഈ കാലത്തിന് യോജിച്ച എടുക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ ബുദ്ധിയാണ്. ഇതാരുടെയും തലവെട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതിത്രയും അസ്വസ്ഥരാകേണ്ട യാതൊരു കാര്യവുമില്ല. ഇത് ആചാര്യന്മാരെല്ലാം അങ്ങനെ ചെയ്യുന്നു. കാലോചിതമായ രീതിയിൽ അതിനെ വേണ്ടതിനെടുക്കുന്നു. ഒന്നും പൂർണ്ണമായും അസംബന്ധമല്ല. കാലത്തിന് നിരക്കാത്ത പലതും കാണും. അതിനെ നമ്മൾ വേണ്ടെന്ന് പറയുന്നു എന്നേ ഉള്ളൂ. ഇത് പറ്റിയിരിക്കുന്ന തകരാറ് അതല്ല. ന്യൂസ് പേപ്പർ വായിച്ച് വേദാന്തം പഠിച്ചു സ്വാമിയായി, പിന്നെ ഈ പറയുന്നതൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. പിടിച്ചു കഴിഞ്ഞാൽ ഇതുവരെ താൻ ധരിച്ചിരിക്കുന്ന പലതും കളയേണ്ടി വരും. അതിന്റെ ഒരു വേവലാതിയാണ്. അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതുവരെ താൻ പല കാര്യങ്ങളും ധരിച്ചു വെച്ചിട്ടുണ്ട്. അതിലാണ് സ്വാമിയായത്. അപ്പൊ വന്നു കഴിഞ്ഞപ്പോ ആകെ കുഴപ്പത്തിലായി. ചിലപ്പോ സ്വാമി തന്നെ അല്ലാതായി പോവും. ഇതൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞു എന്താണ് അവനവനുള്ള ആശയക്കുഴപ്പമാണ്. ശാസ്ത്രത്തിലൊരു ആശയക്കുഴപ്പം അവനവൻ സ്വയം ഉണ്ടാക്കി വെച്ച അപക്വമായ അറിവ് ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങളാണ് അത്. ഇതൊക്കെ മനസ്സിലാക്കി പരിഹരിക്കുക. അതേ അതുകൊണ്ട് എന്താണ് കർമ്മസന്യാസം എന്തെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. കർമ്മസന്യാസം പറയുന്നില്ലെന്നുള്ളതല്ല. ഗീതയിലെ ചില ശ്ലോകങ്ങളിൽ കർമ്മ യോഗത്തിലൂടെ തന്നെ പരമമായ ബ്രഹ്മബോധം പ്രാപിക്കാമെന്ന് വ്യക്തമാക്കുന്നു. സാംഖ്യയോഗോ പൃഥക് ബാല യസാംഖ്യ പ്രാപ്യത സ്ഥാനം തുടങ്ങിയവ. അപ്പോൾ ആ കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെന്താ സംശയം? എന്നാൽ ചില വേറെ ചില ശ്ലോകങ്ങളിൽ കർമ്മയോഗം കൊണ്ട് സിദ്ധിയെ പ്രാപിച്ച ശേഷവും ബ്രഹ്മഭൂതനാകാൻ കർമ്മത്യാഗം ആവശ്യമാണെന്ന് പറയുന്നു. അവിടെയാണ് നമ്മൾ ഇത് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത്. കർമ്മത്യാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആരുഷ്യർ മുനേറിയോഗം കർമ്മ കാരണം ശരി, അതല്ലേ ഇപ്പൊ പറഞ്ഞത്. ആ കർമ്മത്യാഗം എന്താണ്? ആ ഒരു വിഷയത്തിലുള്ള കർമ്മത്യാഗമോ സന്യാസമോ ഗീതയെ പറയുന്നില്ല. സിദ്ധിം പ്രാപ്തോ ബുദ്ധ്യാവിശുദ്ധ്യ വിയുക്ത. അപ്പൊ ഇവിടെയൊക്കെ എന്താണ്? ഇതെല്ലാം ഞാൻ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോ ആചാര്യസ്വാമികളുടെ മനസ്സിലിരുന്ന കാര്യത്തെ ആചാര്യസ്വാമികൾ ഗീതയിലൂടെ സമർത്ഥിച്ചു. പക്ഷെ ഗീതയിൽ അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നിടത്താണ് ഇനി ഒരാൾക്ക് ബാഹ്യമായ കർമ്മത്യാഗം വേണം എന്നാഗ്രഹിക്കുകയാണെങ്കിൽ ആകാം, അതിന് ഈ ഭാഗങ്ങളൊക്കെ സ്വീകരിച്ചാൽ മതി, ഈ പറയുന്ന ഭാഗങ്ങൾ സ്വീകരിച്ചാൽ മതി, അത് വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ തിരിച്ചും മറിച്ചും വ്യാഖ്യാനിക്കുക, എന്നിട്ടെല്ലാം വ്യാഖ്യാനിച്ച് ഒരിടത്ത് കൊണ്ടെത്തിക്കുക. ആ ഒരു വ്യാഖ്യാന ശൈലിയാണ് ശരിയല്ല എന്ന് പറയുന്നത്. അല്ലാതെ സർവകർമ്മ സന്യാസ രീതിയിലില്ലെന്നോ അല്ലെങ്കിൽ അതിനെതിരെന്നോ എന്നുള്ളതല്ല. അങ്ങനെ ഒരു ആശയത്തെ എടുക്കത്തക്ക രീതിയിൽ ശമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്യാഗമാണ് സന്യാസമാണ് എന്നൊക്കെ പറയാം. അതിൽ ഒരാൾ പറയുന്നു എന്താണോ ബാഹ്യമായി ത്യജിക്കുന്നതാണ്, വേറെ ആൾ പറയുന്നു അല്ല ബാഹ്യമായി ത്യജിക്കേണ്ട, മനസ്സുകൊണ്ട് ത്യജിച്ചാൽ മതി. ഈ രണ്ടു തരത്തിനും ഇതൊക്കെ വ്യാഖ്യാനിച്ചെടുക്കാം, അങ്ങനെ വ്യാഖ്യാനിച്ചുകൊള്ളുക. പക്ഷെ മറ്റൊന്നില്ല എന്ന് പറയരുത്. കർമ്മത്തെ ത്യജിക്കാതെയുള്ള ഒരു ആത്മീയ മാർഗവും അതിലൂടെയുള്ള ഒരു മോക്ഷവും അസംഭവമാണെന്ന് പറയരുത്. ഗൃഹസ്ഥന് മോക്ഷം കിട്ടില്ല എന്ന് പറയരുത്. ഇത്തരം കാര്യങ്ങളോടാണ് അതൊക്കെയാണ് ഗീത വ്യാഖ്യാനിച്ച് സമർത്ഥിക്കുന്നതെങ്കിൽ അത് അസംബന്ധമാണ്. അതുകൊണ്ട് വന്നിട്ടുള്ള തകരാറെന്താണ്? ബ്രഹ്മചാരി സന്യാസി ഇതെല്ലാം മനസ്സിലിരിക്കുന്ന എന്താണ്? താൻ ശ്രേഷ്ഠനാണ്, ഗൃഹസ്ഥൻ മോശക്കാരനാണ്, അതുകൊണ്ട് അവൻ വന്ന് എന്റെ കാല് പിടിക്കണം, എന്റെ ത്യാഗത്തിന് എന്താണ് മുതലും പരിചയം അടക്കം എനിക്ക് കിട്ടണം. ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഒരുപാട് വന്നുപോയി. അത് അടിസ്ഥാനപരമായ തകരാറാണ്. താത്വികമായ നിലയിൽ അവൻ ജ്ഞാനിയാണോ അല്ലെങ്കിൽ ഭക്തനാണോ എന്നുള്ളതാണ് മുഖ്യം, അല്ല ഗൃഹസ്ഥനോ അല്ലെങ്കിൽ സന്യാസിയോ ബ്രഹ്മചാരിയോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളതല്ല മുഖ്യം. അപ്പം നമ്മൾ തത്വത്തെ വിട്ടിട്ട് ബാഹ്യമായി കാര്യങ്ങളിലായി ശ്രദ്ധ. അതിനെ മുറുകെ പിടിക്കണം, അതിന് എതിരായ എന്തെങ്കിലും കാര്യം വരുമ്പോൾ അവിടെ നമ്മൾ അസ്വസ്ഥരാകും. അതല്ല ജനകന്റെ അടുത്ത് ശിവനെയല്ലേ പറഞ്ഞു വിട്ടത്, സർവകർമ്മ സന്യാസിയാണ് ഗൃഹസ്ഥന്റെ അടുത്ത് പഠിക്കാൻ പറഞ്ഞു വിട്ടു. അപ്പൊ ഇങ്ങനെയുള്ള എത്രയോ ഉദാഹരണങ്ങളുണ്ട്, അവിടെയെങ്കിലും യാതൊരു വ്യത്യാസമില്ല. പിന്നെന്താണ്? ഓരോ മാർഗത്തിലും അവനവൻ ശ്രേഷ്ഠൻ. ആരാണോ ഏത് അവന്റെ മാർഗത്തിനോട് നീതി പുലർത്തുന്നത് അവൻ ആ മാർഗത്തിൽ ശ്രേഷ്ഠൻ എന്നേ പറയാൻ പറ്റും. ഞാൻ സന്യാസിയാണ്, അതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തി എന്നെ ശ്രേഷ്ഠനാക്കി പറയാൻ എന്നെ കിട്ടുമോ? അത് കിട്ടത്തില്ല. അവനവനെ മഹത്വപ്പെടുത്താൻ ആർക്കും കഴിയും? അതുകൊണ്ട് ഒരാൾ മഹാനാവും. അതുകൊണ്ടാരും മഹാനാകുന്നില്ല. അപ്പൊ അതൊന്നുമല്ല ഇവിടെ, ഇവിടെ തത്വചിന്തയാണ്. അപ്പോ കർമ്മത്യാഗം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ ഭഗവാൻ പറയുന്നത് എന്താണ്? ശരീരമുള്ളവന് കർമ്മത്തെ ത്യജിക്കാൻ സാധ്യമല്ല, ദേഹഭൃത് ഒരിക്കലും സാധ്യമല്ല. പിന്നെ ആ ശരീരമുള്ളവൻ എന്തുകൊണ്ട് സാധ്യമല്ല? ഭാഷ്യകാരൻ തന്നെ പറഞ്ഞു, ശരീരാഭിമാനമുള്ളതുകൊണ്ട് സാധ്യമല്ല. അപ്പൊ കർമ്മത്യാഗം എങ്ങനെ സാധ്യമാവും? അതിൽ നിന്നെ വിഷമാണ്, ശരീരാഭിമാനം പോയാൽ മതി. ശരീരാഭിമാനമുള്ളവന് കർമ്മത്യാഗം സാധ്യമല്ലെങ്കിൽ ശരീരാഭിമാനം നിശ്ചയ കർമ്മത്യാഗമായി. അതിന്റെ അവിടെ വ്യത്യാസം. അപ്പൊ കർമ്മത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിമാനത്യാഗമാണ്. അത് തന്നെയാണ് അതിന്റെ മുഖ്യമായ അർത്ഥം. ഇത് കർമ്മം ചിത്തവിക്ഷേപം ഉണ്ടാക്കുന്നു എന്ന് കരുതി ഒരാൾ കർമ്മത്തെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ശരി, നമുക്കത് മനസ്സിലാക്കാം. ഒരു സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നു, പക്ഷെ അത് മുഖ്യസന്യാസമാണ്. മുഖ്യസന്യാസം എന്ന് പറയുന്നത് എന്താണോ, ആ അഭിമാനത്യാഗമാണ്. അതാണ് മുഖ്യസന്യാസം. ഇപ്പോ അതുകൊണ്ട് ഇതിന്റെ ഒരു ഉപായം എന്നുള്ള നിലയ്ക്ക് ഒരാള് കർമ്മത്തെ അനുഷ്ഠിച്ചു പോകാം, ഒരാൾക്ക് വേണമെങ്കിൽ കർമ്മങ്ങൾ ഉപേക്ഷിക്കാം എന്നല്ല. പക്ഷേ തന്റെ ജീവനയാത്രയ്ക്കുള്ള കർമ്മങ്ങളെ കൂടി ഉപേക്ഷിക്കാൻ സാധ്യമല്ല. ആ കർമ്മങ്ങളുടെ ഉപേക്ഷ എന്ന് പറയുന്നത് അഭിമാനത്യാഗമാണ്, ആത്മബോധമാണ്. അതാണ് ഗീതയിൽ പറയുന്നത്. അതുകൊണ്ട് ആ ത്യാഗം, ത്യാഗം എന്ന് പറയുന്നതിന്റെ, നമ്മളിപ്പോ ഈ ആശയക്കുഴപ്പം മരുന്ന് മുഴുവൻ ഇതാണ്. നമ്മളെന്താ സന്യാസം എന്ന് പറയുന്നത് ഒരിടത്തു നിന്ന് വാങ്ങുന്നത്, ഒരാൾ കൊടുക്കുന്നതും ധരിച്ചു വച്ചിരിക്കുന്നു. ഈ ധാരണ മാറ്റാൻ വലിയ പ്രയാസമാണ്. ഇതല്ല, ഒരാൾക്ക് ലൗകികമായ വിഷയങ്ങളോട് താല്പര്യമില്ല, അയാളുടെ മനസ്സിൽ വിരക്തിയാണെങ്കിൽ അയാൾ സന്യാസ മാർഗത്തെ സ്വീകരിക്കും. അത് മറ്റൊരു കാര്യമാണ്, അതല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. അയാൾ ലൗകിക ബന്ധങ്ങളിലൊന്നും ഇടപെടാതെ അയാൾ സന്യാസ മാർഗത്തിൽ അയാൾ സഞ്ചരിക്കുന്നു. അതിലേക്ക് പ്രവേശിക്കുന്നതും അതിൽ തുടർന്ന് നിൽക്കുന്നതൊക്കെ മഹത്തായ കാര്യം തന്നെയാണ്, ശ്രേഷ്ഠമായ കാര്യം തന്നെയാണ്. അതിനൊന്നും അഭിപ്രായ വ്യത്യാസം. എന്താണത്, അവിടെ എന്താണ് അയാൾ ചെയ്യേണ്ടത്? അവിടെ അയാൾ ത്യാഗമൊന്നും സന്യാസമൊന്നും പറഞ്ഞ ആ മാർഗത്തിൽ അയാൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, അതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അയാള് ബാഹ്യമായ പ്രവൃത്തികളെല്ലാം വിട്ടിട്ട് വെറുതെ ഇരിക്കുന്നതെന്നാണോ ഗീതയിൽ പറയുന്നത്? അതല്ല എന്നുള്ളതാണ്. പിന്നെ കർമ്മത്യാഗത്തെക്കുറിച്ച് വരുന്ന ഒരു സംശയം, ശങ്കരാചാര്യർ പറയുന്ന ഈ സർവകർമ്മ സന്യാസം എന്താണ് എന്നുള്ള, ശങ്കരാചാര്യർ പറയുന്ന സർവകർമ്മ സന്യാസം എന്ന് പറയുന്നത് മുഖ്യമായിട്ടും വൈദികർമ്മങ്ങളുടെ ത്യാഗമാണ്. ആ ത്യാഗം ഇവിടെ ആർക്കും പ്രസക്തമല്ല. വൈദികർമ്മം ചെയ്യുന്നവരാരുമില്ല, ആ കാലമേ പോയി. ബാല്യകാലത്തിൽ ഉപനയനം ചെയ്ത് വേദാധ്യയനം ചെയ്ത് കർമ്മകാണ്ഡത്തിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു ജീവിത സമ്പ്രദായം ഇന്ന് ഒരിടത്തുമില്ല. പഴയകാലത്ത് നിന്നിരുന്നത് ബ്രാഹ്മണ കുലങ്ങളിലാണ് നിന്നിരുന്നത്. ഒരു ബ്രാഹ്മണ കുലത്തിലും ബാല്യകാലത്ത് ഉപനയനം ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ഒരു സമ്പ്രദായമില്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ദാരിദ്ര്യമുള്ള ചില കുടുംബങ്ങളിലൊക്കെ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാൻ നിവർത്തിയില്ലെങ്കിൽ കൊണ്ടുവന്ന് ഇതുപോലെ വല്ല വേദപാഠശാലയിലും കൊണ്ടുവിടും, അവൻ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അല്ലെങ്കിൽ രാവിലെ ജനിച്ചു കഴിഞ്ഞാൽ അവനാ രാവിലെ വിടുന്നത് LKG-യിലും UKG-യിലും തന്നെയാണ്. അവർ നോക്കുന്നവന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ഒക്കെ ആക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അവന് അവിടെയുണ്ടോ ഈ കർമ്മ, ഈ പറയുന്ന വൈദിക കർമ്മ ത്യാഗം അവിടെയും ഇല്ല. പിന്നെ ഇതെവിടെയാണുള്ളത്? അപ്പോ അങ്ങനെയുള്ള വൈദിക കർമാനുഷ്ഠാനവും അതിലൂടെ ആ ഒരു പോക്ക് ഇന്നില്ലാത്തതുകൊണ്ട് തന്നെ അതൊന്ന് ഈ സമൂഹത്തിലെ അതിന് യാതൊരു പ്രസക്തിയുണ്ട്. അതുകൊണ്ട് ഇനി ഇത് ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ ശരിയാവില്ല, എഴുന്നേറ്റെന്ന് പറഞ്ഞാലും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി പൊക്കമുള്ള ഒരു തീറ്റ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഇനി അങ്ങനെ നോക്കാം. ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. ഇത് ഒരു ആശയക്കുഴപ്പം വരേണ്ട കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് മനസ്സിലാകുന്നില്ലെങ്കിൽ വീണ്ടും പറഞ്ഞേ പറ്റും, വേറെ നിവർത്തിയില്ല. ഇനിയൊരു കാര്യം ചെയ്യും, ഈ പറഞ്ഞു കേട്ട കാര്യങ്ങൾ ആർക്കെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവരത് എഴുതി കൊണ്ടുവരാം, ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. പണ്ട് സ്കൂളിൽ കോപ്പി എഴുതും പോലെ അങ്ങനെ പഠിക്കാം, കാരണം അതാണല്ലോ പഠിച്ച് ശീലിച്ചിരിക്കുന്നത്. കേട്ട് മനസ്സിലാക്കി ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്താ ഗീതാ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയെന്ന് എഴുതിക്കൊണ്ടുവന്നു, എത്ര വേദായാലും ശരി, അത് ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. അല്ലാതെ ഇനി വേറെ ഒരു വഴി ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ ഒന്ന്, ഇതിന്റെ പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് വിഷയം വളരെ വിപുലമാണ്. ഈ വിഷയത്തിന്റെ നാനാഭാഗങ്ങളും നമ്മുടെ ബുദ്ധിക്കുള്ളിൽ ഒതുങ്ങുന്നില്ല, അതാ പ്രശ്നം. ഇവിടെ ചർച്ച ചെയ്തു പോകുന്ന വിഷയങ്ങൾ, എത്ര മണിക്കൂർ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ഒരുത്തന്റെ ബുദ്ധിക്കകത്ത് ഒതുക്കി നിർത്തി നേരെ അതിനെ നേരെ നിർത്തി ചിന്തിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്നാമത് കേൾക്കുന്ന സമയമുള്ളൂ, ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ ചിന്തകളാണ്. അതുകൊണ്ടാണ് പഴയ ആചാര്യന്മാർ പറഞ്ഞത്, ഈ ഭാഷയൊന്നും പഠിപ്പിക്കരുത്, വിവേക ചൂടാമണിയോ ആത്മബോധമോ ഒക്കെ പഠിപ്പിച്ചാൽ മതിയെന്ന് പഴയ കാലത്ത് പറഞ്ഞതാണ്. പക്ഷെ അത് പഠിക്കണമെങ്കിലും എന്ത് വേണം, അവിടെ സാധന ചതുഷ്ട സമ്പന്നനായിരിക്കണം എന്ന് പറയും. എന്നാലേ ആ പറയുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് നേരെ മനസ്സിലാവും, അല്ലെങ്കിൽ അത് വീണ്ടും ആശയക്കുഴപ്പമുണ്ടാകും. അപ്പൊ അത് കണ്ടിട്ടാണ് പിന്നെ എന്നാ പിന്നെ ഭാഷ്യത്തിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോ ഇത് മുഴുവൻ നമ്മുടെ മനസ്സിൽ ഈ എല്ലാ വിഷയങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമചിത്തതയോടുകൂടി ആ കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ ഈ സംശയങ്ങൾ തീരത്തുള്ളൂ. സംശയം ചോദിക്കുന്നത് അസംബന്ധമെന്നല്ല ഞാൻ പറയുന്നത്, പരിശ്രമം കൂടുതൽ ആവശ്യമുണ്ടെന്നുള്ളതാണ് ഇത് മനസ്സിലാക്കാൻ. കൂടുതൽ പരിശ്രമം വേണം. അതുകൊണ്ട് സർവകർമ്മ സന്യാസം എന്ന് പറയുന്നത് ശരീരത്തോടുകൂടിയിരിക്കുന്ന ഒരുത്തിന് സാധ്യമല്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? ഭാഷ്യകാരം പറഞ്ഞു, അവന് അഭിമാനമുള്ളതുകൊണ്ട് അജ്ഞതയുള്ളതുകൊണ്ട് സാധ്യമല്ല. പിന്നെ ആർക്ക് അങ്ങനെയാണെങ്കിൽ സാധ്യമാകും? അജ്ഞതയില്ലാത്തവന് സാധ്യമാകും. അപ്പൊ അജ്ഞതയില്ലാത്തവന്റെ ആ സർവകർമ്മ സന്യാസം എന്താണ്? അത് കർമ്മണ്യ അകർമ്മയൊക്കെ ചെയ്തതാണ്. അപ്പൊ സന്യാസം എന്ന് പറയുന്നതിന് എന്താ പ്രസക്തി? അത് ഒരുവന് വിരക്തി ഉണ്ടെങ്കിൽ അവൻ സന്യാസമാർഗത്തിൽ സഞ്ചരിക്കാം. സന്യാസമാർഗത്തിൽ സഞ്ചരിച്ചാൽ എന്ത് ചെയ്യണം? അവൻ സർവകർമ്മ സന്യാസിയാണെന്ന് ഒരിക്കലും അഭിമാനിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? അവൻ കർമ്മം ചെയ്യണം. എങ്ങനെ കർമ്മം ചെയ്യണം? ഭഗവാൻ പറഞ്ഞതുപോലെ, എനിക്ക് യാതൊരു പ്രയോജനമില്ലെങ്കിലും ഞാൻ കർമ്മം ചെയ്യുന്നു, ലോകത്തിനു വേണ്ടി കർമ്മം ചെയ്യുന്നു. അപ്പൊ അതുപോലെ കർമ്മം ചെയ്യണം. അപ്പൊ ലോകസംഗ്രഹത്തിന് വേണ്ടിയാണോ കർമ്മം ചെയ്യുന്നതല്ല, അവന്റെ ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മം ചെയ്യണം. ചിത്തശുദ്ധിക്ക് വേണ്ടി എന്തിനു പരോപകാരം കർമ്മം ചെയ്യണം? സ്വാർത്ഥമായ കർമ്മങ്ങൾ കൊണ്ട് ചിത്തശുദ്ധി ഉണ്ടാകത്തില്ല. അഹന്തയും മമതയും കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ചിത്തശുദ്ധി ഉണ്ടാകത്തില്ല. അപ്പോൾ പരാർത്ഥമായി കർമ്മം ചെയ്യുമ്പോൾ അതൊരുവന് ചിത്തശുദ്ധി ഉണ്ടാകും. ഇതാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. അവന് സർവകർമ്മ സന്യാസരൂപത്തിലുള്ള ആ സന്യാസമോ അത് തത്വജ്ഞാനം വന്നതിന് ശേഷം, തത്വജ്ഞാനം വന്നതിന് ശേഷം ഒരാൾക്ക് വേണമെങ്കിൽ, അതായത് ബ്രഹ്മവിത്ത് എന്നുള്ള പദവിയെ പ്രാപിച്ചതിന് ശേഷം വരൻ വരിയാൻ വരിഷ്ഠൻ എന്ന് പറയുന്ന ആ പദവികളിലേക്ക് കടന്നു പോകാം യോഗാഭ്യാസത്തിന്റെ സഹായത്തോടുകൂടി. അല്ലാതെ സർവകർമ്മ സന്യാസം സാധ്യമല്ല. അപ്പൊ ചില യോഗിക്കും അങ്ങനെയാണെങ്കിൽ എന്ത് കർമ്മവും ചെയ്യണോ അല്ല, നിങ്ങൾക്ക് ചിത്തവിക്ഷേപം ഉണ്ടാക്കുന്നു തോന്നുന്ന കർമ്മങ്ങൾ ഒഴിവാക്കുക, ചെയ്യാൻ അനുകൂലമെന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ അത് ചെയ്യുക, അങ്ങനെ ചെയ്തു പോവുക. ഇനി മറ്റു ചിലർ അങ്ങനെയല്ല, ഒരു കർമ്മമേ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, മറ്റു ചില പ്രത്യേക സാധനങ്ങളിൽ അതും കർമ്മമാണ് അതിന് മുഴുകാൻ ആഗ്രഹിക്കുന്നു. എന്നുവെച്ചാൽ ഒരാൾ യോഗം സ്വീകരിക്കുന്നു, അതായത് പ്രാണായാമം പോലെയുള്ള അഭ്യാസങ്ങൾ മാത്രം ചെയ്യണം. വേറൊരാൾ ജപയോഗം ശീലിക്കുന്നു, അയാൾക്ക് ജപം മാത്രം ചെയ്യണം. അങ്ങനെയുള്ളതൊക്കെ ആകാം. എത്രമാത്രം അയാൾക്ക് അത്തരം കർമ്മങ്ങളിൽ മുഴുകാമോ അത്തരം കർമ്മങ്ങളിൽ മുഴുകാം. പക്ഷേ അങ്ങനെ ഒരാൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ കർമ്മം ചെയ്തിട്ട് ബാക്കിയുള്ള സമയം അയാൾ എന്ത് ചെയ്യും? ഒരാൾക്ക് 24 മണിക്കൂറും പ്രാണായാമം ചെയ്യാൻ പറ്റും, 24 മണിക്കൂറും ജപിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്താൽ മതി, വേറൊന്നും വേണ്ട. പക്ഷെ അതൊരാൾ ചെയ്യുമ്പോൾ താൻ അതിന് അശക്തനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സമയം എന്ത് ചെയ്യും? അപ്പൊ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ടൊരാൾക്ക് സർവകർമ്മ സന്യാസം സാധ്യമാകുമെങ്കിൽ, സർവകർമ്മ സന്യാസം എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യുന്ന പ്രാണായാമം പോലെയുള്ള കർമ്മങ്ങൾ ഒഴികെയുള്ള കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നു എങ്കിൽ ആയിക്കോട്ടെ, അതുകൊണ്ട് ദോഷമൊന്നുമില്ല. മറ്റൊന്നും ചെയ്യുന്നില്ല, അതിൽ തന്നെ ചെയ്യുന്നു. അങ്ങനെ ഒരാൾ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുന്നു, ഒരാൾക്ക് അതിന് കഴിയുമെങ്കിൽ ചെയ്യട്ടെ. പക്ഷെ അതുകൊണ്ട് അത് അതിനുള്ള അതാണ് അതിന്റെ പൂർണ്ണമായ അവസ്ഥയെന്ന് പറഞ്ഞ് അങ്ങനെ ധരിച്ചു കഴിഞ്ഞു. കാരണം അതിനകത്തും പല അപകടങ്ങളുണ്ട്. കാരണം ഒരാളിപ്പോ കർമ്മം തേജിച്ചു എന്ന് പറഞ്ഞ് 10-12 വർഷം ഗോഹിക്കാതെ തിരുന്നിട്ടേ പിന്നെ നമ്മൾ കാണുന്നുണ്ട് അയാളുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്. അപ്പൊ അത്രയും കാലം നമ്മൾ പോയി സാഷ്ടാംഗം നമസ്കരിച്ചിരുന്നു, 12 വർഷം ഗുഹയുടെ പുറത്തു പോയി നമസ്കരിച്ചവരുണ്ട്. ഇയാൾ മഹാത്യാഗിയാണെന്ന് പറഞ്ഞു 12 വർഷം കഴിഞ്ഞ് എന്താ സംഭവിച്ചത് അതും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കർമ്മത്തെ ഒഴിവാക്കിയിരിക്കുന്നവരിക്കലും ത്യാഗമാകുന്നില്ല. അപ്പൊ അതല്ല കർമ്മത്യാഗം, കണ്ടും കേട്ടും പഠിക്കുക, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒന്നും നമ്മുടെ സൗകര്യത്തിന് വേണ്ടി വ്യാഖ്യാനിക്കാതിരിക്കുക, മനസ്സിലാക്കാതിരിക്കുക, അത്രയായി കഴിഞ്ഞാൽ ശരിയായി. ഒരു ശാസ്ത്രവും അവനവനെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കരുത്, അതാണ് പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ഒരു സന്യാസിയാണോ ഞാനെന്ന് ചോദിച്ചാലല്ല. ഞാൻ ശങ്കര പരമ്പരയിൽപ്പെട്ട ഒരു സ്വാമിയാണ്, അതുകൊണ്ട് ശങ്കരാചാര്യർ പറഞ്ഞ സ്വാമിയാണെന്ന് എനിക്ക് ഭാവിച്ചേ പറ്റൂ. ഇവിടെ കുഴപ്പം വരുന്നു, എന്തുകൊണ്ട് ഞാൻ ആ പരമ്പരയിൽപ്പെട്ടു പോയി, അതുകൊണ്ട് എനിക്ക് അങ്ങനെയാണെന്ന് ഭാവിക്കണം. പക്ഷെ ശങ്കരാചാര്യർ പറഞ്ഞ സ്വാമിയാണോ അല്ലതാണ്, ഇവിടെ ആശയക്കുഴപ്പം വരും. അപ്പൊ പിന്നെ ശാങ്കര ഭാഷയും കൈക്കിട്ടിയാൽ എന്ത് ചെയ്യും, എനിക്ക് അനുകൂലമായി ഞാൻ വ്യാഖ്യാനിക്കും. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളി, ഞാനാണ് ശരിക്കുള്ള സ്വാമി. ഫലമൂലാദികളെല്ലാം മാത്രം ഭക്ഷിച്ചു കഴിയുന്ന സർവകർമ്മ സന്യാസിയായ സ്വാമി ഞാനാണെന്ന് മനസ്സിലാക്കുക എന്നുള്ള തരത്തിൽ എനിക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. അത് ആത്മവഞ്ചനയും പരവഞ്ചനയുമാണ്, അതിനൊരർത്ഥമല്ല. ശാസ്ത്രത്തെ അതുപോലെ തന്നെ മനസ്സിലാക്കുക, അതിനുവേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇനി എത്ര ദിവസം പറയേണ്ടി വരുമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. ഈ ഒരു ചോദ്യം കൂടിയുണ്ട്. രാമാനുജൻ, മാധവൻ, മധുസൂദന, സരസ്വതി, അഭിനവഗുപ്തൻ ഈ ആചാര്യന്മാരുടെ സിദ്ധാന്തങ്ങൾ വരുന്ന വ്യത്യാസങ്ങൾ എന്താണ് എന്നാണ്. രണ്ടുപേർക്ക് സമയം വേണം എന്നുവെച്ചാൽ രാമാനുജ ഭാഷവും മാതൃഭാഷവും മധുസൂദന സരസ്വതിയുടെ ഭാഷയും അഭിനവഗുപ്തന്റെ ഭാഷയും എല്ലാം പഠിക്കണം. ഈ ഒരു പുസ്തകം പോലെ ഇതുപോലെ ഒരു പുസ്തകം കൂടെ ഉണ്ട്. ഇത്രയും പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുള്ള സമയം എനിക്കില്ല. പിന്നെ ഇവിടെ ആർക്കെങ്കിലും സമയമുണ്ടെങ്കിൽ ഞാനൊന്ന് നോക്കാം, അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഒരു ക്ലാസ്സിലിരുന്നോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടോ ഒന്നും പറ്റത്തില്ല. കാരണം ഇത് ഈ പുസ്തകം തന്നെ 3 ഭാഗമാണ്. 2 ഭാഗത്തിൽ ശാങ്കരഭാഷ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്ത്, അതിന് തന്നെ ഇപ്പോൾ 2-3 വർഷമെടുത്ത്. പിന്നെ ഈ ഓരോ ഭാഷകൾ പറഞ്ഞ് ഓരോന്നിനുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എത്ര ജന്മം ജനിക്കേണ്ടി വരുമെന്ന് എന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഇത് അങ്ങനെ വരുന്ന സിദ്ധാന്തങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ നമുക്ക് പേരെടുത്ത് പറയാനേ പറ്റും. രാമാനുജൻ വിശിഷ്ടാദ്വൈതം, മാധ്വൻ ദ്വൈതം, മധുസൂദന സരസ്വതി അദ്വൈതം, അഭിനവഗുപ്തൻ ശൈവാദ്വൈതം, ഇങ്ങനെയൊക്കെ പറയാനേ പറ്റും. ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ തോന്നുന്നുണ്ടോ, ഒന്നല്ല മറ്റൊന്നും. അത്രയൊക്കെ ധരിക്കുക, കവിഞ്ഞ് ഇതിന്റെ വ്യത്യാസങ്ങൾ പറയുക എന്ന് പറയുന്നത് സാക്ഷാത് അനന്തൻ തന്നെ വരേണ്ടി വരും. ഞാൻ അതിന് പ്രാപ്തനല്ല. ഇതെല്ലാം പഠിച്ചവരുടെ എല്ലാം വ്യത്യാസം പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രയും വിഷയം എന്ന് പറയുന്നത് വളരെ വിപുലമാണ്. ഓരോ കാര്യങ്ങളിലും അവർക്ക് വ്യത്യാസം. മുഖ്യമായ ചില കാര്യങ്ങൾ ഉള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അദ്വൈതം, ദ്വൈതം, വിശിഷ്ടാദ്വൈതം. അതിൽ കൂടുതൽ നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ശാസ്ത്രത്തെ സമീപിക്കുന്നത് ഒരു സാധന എന്നുള്ളതാണ്. ആ സാധനയിൽ വരുന്ന സംശയങ്ങൾ നമ്മൾ പരിഹരിച്ചു പോവുക. അതി കവിഞ്ഞ് ഉള്ള മറ്റു തരത്തിലുള്ള പഠനങ്ങൾ നമ്മൾ ഗവേഷകന്മാർക്ക് വിടുക, അവരത് ചെയ്യട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റിസർച്ചല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഇതെങ്ങനെ പോയിരിക്കും, അതിനാവശ്യമുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു പോവുക. നമ്മളിവിടെ കൂടുതലും ചർച്ച ചെയ്യുന്ന സന്യാസത്തെക്കുറിച്ച്, എന്തുകൊണ്ട് നമ്മളാ മാർഗത്തിലാണ്. അപ്പോൾ അതിന് ഏതൊക്കെ ആവശ്യമുണ്ട്, ആവശ്യമില്ല, അതിനാരൊക്കെ പറഞ്ഞിരിക്കുന്നത് സ്വീകരിക്കാം, ആര് പറഞ്ഞിരിക്കുന്നത് സ്വീകരിക്കണ്ട, ഇത്രയും കാര്യങ്ങൾ മാത്രം നിൽക്കുക. അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ വിവരണ പ്രസ്ഥാനം, ഭാമതി പ്രസ്ഥാനം, വാർത്തിക പ്രസ്ഥാനം എന്ന് പറയുന്ന മൂന്ന് പ്രസ്ഥാനം തന്നെ അദ്വൈതത്തില് ഒരു ജീവിതകാലം മുഴുവൻ റിസർച്ച് ചെയ്താലും തീരത്തില്ല. അവിദ്യ ഒന്നാണോ അതോ പലതാണോ, അങ്ങനെ തുടങ്ങിപ്പോകുന്നു. അവിദ്യ ബ്രഹ്മത്തിലിരിക്കുന്നു, ജീവനിലിരിക്കുന്നു. സാക്ഷാത്കാരത്തിന് കാരണം വാക്യമാണോ, ശ്രവണമാണോ, മനനമാണോ, മൂന്നും കൂടെ ചേർന്നാണോ, ഇങ്ങനെ തരത്തിലുള്ള നൂലാമാലകൾ നൂറുകണക്കിനുണ്ട്. ഈ വ്യത്യാസം മനസ്സിലാക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ എത്രയോ ജന്മങ്ങൾ വേണ്ടി വരും. അവിടെ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു കാടായിത്തീരും. കാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ചിത്തഭ്രമണ കാരണം അവസാനം എല്ലാത്തിനെയും അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ഞാനായിട്ട് എന്തായാലും അതിന് പോകുന്നില്ല, ഞാൻ സ്വീകരിച്ചിട്ടുള്ള വഴിയും അതല്ല. അതുകൊണ്ട് അങ്ങനെ കൂടുതൽ ഇതിന്റെ ഗവേഷണത്തിലേക്ക് പോകണ്ട, നമ്മുടെ ജീവിതം അതിനു വേണ്ടിയിട്ടുള്ളതല്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ നിന്ന് ഗ്രഹിക്കുക. പക്ഷെ അതിൽ വരുന്ന കൺഫ്യൂഷൻ അത് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മാറുന്നില്ല. അത് തന്നെ തീരാതിരിക്കും, പിന്നെ റിസർച്ചിനൂടെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? വ്യക്തമായിരുന്ന് പറയുന്ന കാര്യങ്ങളിൽ തന്നെ ധരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് ബുദ്ധിയും ശേഷിയും കഴിവുള്ളവർ റിസർച്ച് ചെയ്യും, നല്ലത് തന്നെയാണ്. പക്ഷെ ആവശ്യമില്ലാതെ നഹി ദേഹഭൃതാസഖ്യം തെറ്റും കർമാണ്യശേഷതഃ യസ്തു കർമ്മഫലത്യാഗി സത്യാഗീത്യഭിധീയതേ അനിഷ്ടം ഇഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണ ഫലം ഭവത്യത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം ക്വചിത്. പഞ്ചേമാനി മഹാബാഹോ കരണാനി നിബോധമേ സാംഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം അധിഷ്ഠാനം തഥാ കർത്താ കരണം ജപൃഥഗ്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ടാ ദൈവം ചൈവാത്ര പഞ്ചമം ശരീരവാങ്മനോഭിരയത് കർമ്മ പ്രാരഭതേ നര ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവഃ. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയാ പശ്യത്യാകൃതബുദ്ധിത്വാത് ന സ പശ്യതി ദുർമതി യസ്യ നാഹം കൃതോ ഭാവോ ബുദ്ധിർയസ്യ ന ലിപ്യതേ ഹത്വാപി സ ഇമാൻ ലോകാൻ നഹന്തി ന നിബദ്ധ്യതേ. ശിഷ്യത്തെ ഓം ശാന്തി ശാന്തി ശാന്തി.